സത്കർമ്മ തവ നിർദ്ദിഷ്ടം വ്യോമവാചാതു യത്പുരാ തദുച്യതേ ശൃണുഷ്വാദ്യ സ്ഥിരചിത്ത പ്രസന്നധീഹ. യത് വ്യോമവാച പുര തവ നിർദ്ദിഷ്ടം സത്കർമ്മ തത് അധുനാ ശൃണുഷ്വ. വ്യോമവാണ്യ ആകാശവാണ്യ ഭവത്തെ സത്കർമ്മ യത് നിർദ്ദിഷ്ടമസ്തി, സത്കർമ്മ കരണീയം ഇതി നിർദ്ദിഷ്ടമസ്തി, തത് അധുനാ ശൃണുഷ്വ. കഥം ഭൂതഃ സ്ഥിരചിത്തഃ സ്ഥിരമനസ്കഃ തഥാ പ്രസന്നധീഃ പ്രസന്നബുദ്ധിഃ യസ്യ സ പ്രസന്നധീഃ പ്രസന്നബുദ്ധിഃ തഥാവിധഃ ശൃണുഷ്വ. ശൃണു ഇത്യർത്ഥഃ.